പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി തിരുമൂർത്തികൾ വാഴും കാവുകൾ കണ്ടു തിരുവാതിര ഞാറ്റുവേല പുകിരുകൾ കണ്ടു തെയ്യം തിര കണ്ടു കാവടിയാട്ടം കണ്ടു കയ്യിൽ പൂക്കുലയേണ്ടി കന്നികളാടും കളങ്ങൾ കണ്ടു കയ്യിൽ പൂക്കുലയേന്തി കന്നികളാടും കളങ്ങൾ കണ്ടു കളിയച്ഛൻ പോറ്റിയ കേഴി കലയുടെ കോവിൽ കണ്ടു കതിപൂക്കും വിളക്കു കണ്ടു കമലദളം കണ്ടു കമലദളം കണ്ടു പേരാത്തിനക്കരയക്കരയക്കരയേതോ പേരറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി ടയുടെ കീഴിലിരുന്നു തിരപാടും പാട്ടു കേട്ടൊരു കിനാവ് കണ്ടു പണ്ടത്തെ കൊട്ടാരത്തിൻ നിടനാഴിയിലേ ഏതോ വീണകൾ താനേ പാടും പ്രേമകഥകൾ കേട്ടു ഏതോ വീണകൾ താനേ പാടും പ്രേമകഥകൾ കേട്ടു കിളിപാടും കണലുകൾ കണ്ടു നിളയുടെ നൃത്തം കണ്ടു നിറനിറയായ ആനച്ചന്തം നിറയും തൊടി കണ്ടു നിറയും തൊടി കണ്ടു പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി